വഴി ചേർത്ത ചക്കര ചാറിനൊത്തവനാ അവൻ നിറഞ്ഞു നിന്ന തേക്കടിത്തടാകമോ പകൽ തനിച്ചു മിന്നി മിന്നി നിന്ന താരമോ ഇതാണു കാവ്യനായകൻ തോപ്പിൽ ചോപ്പൻ തോപ്പിൽ ചോപ്പൻ തോപ്പിൽ ചോപ്പൻ തിന്നൊരു തിരി പാലൊരു തിരി നീല മുന്തിരി ചാറിനൊത്തവനാര് അവൻ നിറഞ്ഞു